അതിനെന്താണ്? സന്യാസിമാർക്ക് പെരുമാറ്റച്ചട്ടം എന്ന് പറയുമ്പോഴേ സ്വീതിയിലെ സന്യാസിമാർക്ക് മൊത്തത്തിലൊരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ്. നേരെ പോകണം. സന്യാസിമാരുടെ കാഴ്ചപ്പാടും അവരുടെ പ്രവർത്തന ശൈലിയും മാറിയാലേ പ്രത്യേകിച്ച് ശിവേരിയിലെ അംഗങ്ങൾ, ശിവേരിയിലെ മെമ്പർമാരോ വേണം ഇവിടെ ഇരിക്കുന്ന, അതുകൊണ്ട് പറയാൻ മൊത്തത്തിലൊരു മാറ്റം വേണം. എന്തു പറയുന്നു? ആവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. പൂച്ചയ്ക്ക് മണി കെട്ടണമെന്നുള്ള എല്ലാവർക്കും അഭിപ്രായമുണ്ട്. പക്ഷെ ആര് കെട്ടുമെന്നുള്ളതാണ്, ആരാ കെട്ടുന്നത്? അതാണ് പ്രശ്നം. അത് ഈ ഇടയ്ക്ക് കാലത്ത് ഇവിടെ ചില എന്താണ് ചില സംവിധാനങ്ങൾ ഉണ്ടായി. ആ സംവിധാനങ്ങളാണ് ഇവിടെ ഇപ്പോഴും ഈ കുഴപ്പമുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാലം എന്ന് പറഞ്ഞാൽ എന്നും ഉണ്ടായിരുന്ന കാലം. ആ സംവിധാനങ്ങൾ പലതും മാറിക്കഴിഞ്ഞാലേ ശരിയാവും. ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ സന്യാസിമാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ പൊതുവെ ഒരു പ്രവണത എന്ന് പറയുന്നത് പലരും ഗ്രൂപ്പ് തിരിഞ്ഞ് ചർച്ച ചെയ്യും. എല്ലാരും കൂടെ ഒരു വേദിയിൽ വന്നിരുന്ന് ചർച്ച ചെയ്യത്തില്ല. അതാണൊരു പ്രധാനമായ പ്രശ്നം. എല്ലാവരും എല്ലാം ചർച്ച ചെയ്യും, എ ടു സെറ്റ്. പക്ഷെ പ്രത്യേക ഗ്രൂപ്പുകളിലായിരിക്കും ചർച്ചയൊക്കെ വളരെ വാശിയോടെ നടക്കുന്നത്. ഒരു പൊതു വേദിയിൽ വന്നിട്ട് ചർച്ച ചെയ്യത്തില്ല. അപ്പോൾ എപ്പോഴും ഗ്രൂപ്പുകളായി നിന്നുകൊണ്ട് ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും പരസ്പരം മത്സരിക്കുകയും ഓരോരുത്തർ ഓരോ ഗ്രൂപ്പിന്റെ ഭാഗമായി നിൽക്കുകയും ചെയ്യും. ഇതുകൊണ്ടൊരു ഗുരുതരമായൊരു പ്രശ്നം. എല്ലാവരും കൂടെ ഓരോ സ്ഥലത്ത് വന്നിട്ട് അതൊരു പൊതുവായ പ്രശ്നമെന്നുള്ളതാണെങ്കിൽ ചർച്ച ചെയ്യത്തില്ല. എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ട്, പക്ഷെ അത് ഷെയർ ചെയ്യുന്നത് അവരവരുടെ ഗ്രൂപ്പിലായിരിക്കും. അപ്പൊ ഒരിക്കലും ഒരു യോജിപ്പ് വരത്തില്ല. അപ്പൊ പൊതുവായി ഇപ്പോ ധർമ്മസംഘത്തില് ഒരു വ്യക്തിയുടെ നേരെ വരുന്ന ഒരു പ്രശ്നം അത് ധർമ്മസംഘത്തിന്റെ പ്രശ്നമാണെന്ന് ആരും തിരിച്ചറിയുന്നില്ല. എല്ലാവരും അതിനെ കാണുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഗ്രൂപ്പിലെ, നമ്മുടെ ഗ്രൂപ്പാണെങ്കിൽ ശരി, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. എതിർ ഗ്രൂപ്പാണെങ്കിൽ നമുക്കത് വിഷയമില്ല. ധർമ്മസംഘത്തിന്റെ അംഗം എന്ന് പറഞ്ഞാൽ ആരുടെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അതെല്ലാം ധർമ്മസംഘത്തെ മൊത്തം ബാധിക്കുന്നു. അങ്ങനെ ഒരു ബോധത്തോടുകൂടി എല്ലാ ഇവിടെ ആൾക്കാർ കാര്യങ്ങൾ ചെയ്യുന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മാറിയാലും മൊത്തം മാറുമെന്നുള്ള വിചാരം ആർക്കുമില്ല. അവന്നറിയാൻ എനിക്കെന്താ എന്നുള്ള നിലപാടാണ്. ആണോ? ഒരുത്തൻ എന്തെങ്കിലും നടക്കഴിഞ്ഞാൽ അതൊക്കെ ആ വ്യക്തിയെ സംബന്ധിക്കുന്നതാണെന്നാണ് ആൾക്കാർ ധരിച്ചിരിക്കുന്നത്. വ്യക്തിയല്ല ഈ പ്രസ്ഥാനത്തെ ബാധിക്കുന്നു. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, ശരിയായാലും തെറ്റായാലും. അപ്പൊ പ്രസ്ഥാനത്തിൻ്റെതായ ഒരു കാഴ്ചപ്പാടിൽ ആരും മുമ്പോട്ട് പോകുന്നില്ല, ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിലേ പോകുന്നു. അതാണ് പ്രശ്നം. ഇപ്പൊ ഒരാളുടെ പേരിലൊരു വളരെ ഗുരുതരമായ ഒരു ആരോപണം വന്നു. ആരോപണം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്താ ഇത്? എന്ത് ചെയ്യും? ഒരു ആരോപണം ആരെങ്കിലും പറയുകയാണ്, ഈ സ്വാമി പിശ കാണും, എന്ത് ചെയ്യും? ന്യായീകരിച്ച് ശരിയാക്കും. അതായത് ഒരാരോപണം ഒരാളുടെ പേരിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആദ്യം അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. ഇപ്പൊ ഈ സ്വാമിയുടെ പേരിൽ ഒരു ആരോപണം വന്നാൽ ശരിയാണോ എന്ന് ആർക്കറിയാം? ഒന്ന്, ഈ ആരോപണത്തിന് വിധേയനായ വ്യക്തിക്ക് അറിയാം ശരിയാണോ തെറ്റാണോ. രണ്ടാമത്, ആരോപണം ഉന്നയിച്ചാലും അറിയാം ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. മൂന്നാമത് ആർക്കറിയാം? അത് പറഞ്ഞല്ലോ, ഒന്ന് ആരോപണത്തിന് വിധേയമായാണെന്ന് അറിയാം അത് ശരിയാണോ തെറ്റാണോ, പിന്നെ ആരോപണം ഉന്നയിച്ചാണെന്ന് അറിയാം ശരിയാണോ തെറ്റാണോ. ഇനി ഒരാൾക്കൂടെ അറിയാം എന്താണ്? അതാണല്ലോ ആരോപണം ഉന്നയിക്കുന്നത്. അതാണ് ആരോപണം ഉന്നയിക്കുന്നത് എന്ന് പറയുന്ന ആള്, അതാണ് അവിടെ നിന്നാണ് ആരോപണം വരുന്നത്, ആകാശത്തുനിന്ന് വരുന്നത്. പിന്നെ ഇതിനാരെങ്കിലും ദൃക്സാക്ഷി ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും, ഈ മൂന്ന് കൂട്ടർക്ക് അറിയാൻ പറ്റും. മനസ്സിലായ? ഒരു കോടതിയിൽ ചെന്നു കഴിഞ്ഞാൽ ഏത് വിഷയവും പരിശോധിക്കുന്ന ഇതാണ്. ആ മൂന്നാമത്തെ അതെന്താണോ അതാണ് അതിന്റെ തെളിവ്. തെളിവെന്ന് പറയുന്ന മൂന്നാമത്തതാണ്, അത് വ്യക്തിയാകാം മറ്റെന്തെങ്കിലും ആകാം എന്തായാലും അതാണ് തെളിവ്. ഇതാണ് പരിശോധിക്കുന്നത്, അതിന്റെ ന്യായവും അന്യായവും പരിശോധിക്കും. ഇത് മൂന്നാമത് പരിഗണിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയുടെ പേരിൽ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടു കഴിഞ്ഞാൽ വെറുതെ ഉന്നയിക്കാം, ഒരു കാര്യമില്ലാതെ. പിന്നെ ഒരാളുടെ പേരിൽ ഒരു ആരോപണം ഉന്നയിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും കഴമ്പുണ്ടാകുന്നും വരാം. പക്ഷെ എന്തായാലും ഈ മൂന്ന് കൂട്ടർക്ക് അറിയാൻ പറ്റും അതെന്താണ് ശരിയാണോ തെറ്റാണോ. ഒരു ഒരാളൊരു ആരോപണ വിധേയനായി കഴിഞ്ഞാൽ പിന്നെ താൻ നിരപരാധിയാണ് എങ്കിൽ അത് തെളിയിക്കേണ്ടത് അയാളുടെ ബാധ്യതയാണ്, ബാക്കിയുള്ളവരുടെ ബാധ്യതയല്ല. ആ വ്യക്തിയാണ് തെളിയിക്കേണ്ടത് എന്താണ്, ഞാനിതിൽ നിരപരാധിയാണ്. അയാളാണ് നിയമവ്യവസ്ഥയെ സമീപിക്കേണ്ടത് നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി. സമീപിക്കേണ്ടി വരും, എന്തെങ്കിലും എന്തോ ഒരു നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് അയാൾ ശിക്ഷിക്കപ്പെടും. അപ്പൊ ആ വ്യക്തിയുടെ ബാധ്യതയാണ് സ്വയം തെളിയിക്കേണ്ടത്. അപ്പോ അത് നിരപരാധിയാണോ അപരാധിയാണോ എന്നല്ല, പിന്നെ നീതി ന്യായത്തിൽ അതല്ല നോക്കുന്നത്, ന്യായമാണോ അന്യായമാണോ എന്ന് നോക്കുന്നു. സത്യം അസത്യം തന്നെ അവിടെ പരിഗണിക്കും. അവിടെ കുറ്റവാളിയാണോ എന്ന് തീരുമാനിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. തെളിവുണ്ടെങ്കിൽ പിന്നെ തെളിവുകൾ കൃത്രിമമാണ് അതോ ശരിയാണോ അതാ പരിശോധിക്കുന്നു. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിവുകൾ ഉണ്ടാണ് ശിക്ഷിക്കപ്പെടുന്നത്. അപ്പൊ അതിന് സന്യാസിക്ക് ഒരു ഇളവുമില്ല. അപ്പോ അയാളുടെ ബാധ്യതയാണ് ഞാൻ നിരപരാധിയാണെന്ന് അയാൾ അത് തെളിയിക്കേണ്ട അയാളുടെ ബാധ്യത. ഈ തിരിച്ചറിവ് വേണം ഒരാളുടെ പേരിൽ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ. ഇനി എന്റെ ബാധ്യതയാണ് ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ടത്. അല്ലാതെ ആരോപണം ഉന്നയിക്കുന്നവരുടെ ബാധ്യതയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബാധ്യതയോ അല്ല. അത് തെളിയിച്ചില്ലെങ്കിൽ എന്തുവരും? അയാളിലൂടെ ആ ധർമ്മസംഘത്തെ മുഴുവൻ അത് ബാധിക്കും, ആ കളങ്കം ബാധിക്കും. ഇപ്പോ തുടക്കം മുതലേ അയാൾ എന്ത് ചെയ്യണം? തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ന്യായമായ മാർഗത്തിൽ അയാൾ പരിശ്രമിക്കും. നിരപരാധിയാണോ തെളിയിക്കുക, നിരപരാധിയാണോ അല്ലേ എന്ന് അയാൾക്ക് അറിയാവും. പക്ഷെ തന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ട അയാളുടെ ആവശ്യമാണ്, പ്രസ്ഥാനത്തിന്റെ ആവശ്യമാണ്. അതിനുവേണ്ടി അയാളെ ശ്രമിക്കും. അതിന് നിയമപരമായ വഴിയിലൂടെ ശ്രമിക്കാവുന്നതാണ്. മറ്റുള്ളവരുടെ ജോലി എന്താണോ ധർമ്മസംഘത്തിലെ മറ്റംഗങ്ങളുടെ ജോലി എന്താണ്? ഞാൻ അപരാധം ചെയ്തവനാണോ അല്ലാത്തതാണെന്ന് എനിക്ക് അറിയാൻ പറ്റും. അപ്പൊ അത് തെളിയിക്കാൻ എനിക്ക് പറ്റും. അപ്പോ അയാള് ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് കൂടെയുള്ളവരെയാണ്. നിരപരാധിയാണെങ്കിൽ ഞാൻ നിരപരാധിയാണ് എല്ലാവരും ബോധ്യപ്പെടുത്തും. കൂടെയുള്ളവരെ ബോധ്യപ്പെടുത്തണം, സമൂഹത്തെ അല്ല, നീതിന്യായ വ്യവസ്ഥയല്ല. എന്നാലേ അവരുടെ സപ്പോർട്ട് കിട്ടത്തുള്ളൂ. മറ്റ് ധർമ്മസംഘാംഗങ്ങളെ അയാൾ ബോധ്യപ്പെടുത്തണം, ഞാൻ നിരപരാധിയാണ്. അങ്ങനെ വേണം അവരുടെ പിന്തുണ ഉറപ്പാക്കേണ്ടത്. അപ്പൊ അതാണ് ആദ്യത്തെ ജോലി. എല്ലാവരും അത് ബോധ്യപ്പെടുത്തും. ഇത് വളരെ കൃത്രിമമായിട്ടുള്ള ഒരു ആരോപണമാണ്, യാതൊരു കഴിഞ്ഞ വെറും ഒരു ആരോപണമാണെങ്കിൽ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഒരു ആരോപണത്തിനോടനുബന്ധിച്ച് തെളിവുകൾ ഹാജരാക്കണമെങ്കിൽ അത് പ്രശ്നമാണ്. അപ്പൊ അതിനെ കൗണ്ടർ ചെയ്യണം. അതയാളെ ബോധ്യപ്പെടുത്തണ എല്ലാവരും. കാരണം ഇത് ഇന്ന് നിന്റെ പേരിൽ വരികയാണെങ്കിൽ നാളെ എന്റെ പേരിൽ വരും. ഇതാണ് ഇതിന്റെ സ്വഭാവം. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത അയാൾക്കാണ്. എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ വന്നിട്ടില്ല. ഇനി വന്നിട്ടുണ്ടെങ്കിലോ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? സ്വാമിയാണെങ്കിൽ എന്ത് ചെയ്യും? പറയാണ് പോണം. അങ്ങനെ ഒരു എന്താണ് ഒരു വീഴ്ച ഒരാളുടെ സംഭവിച്ചെങ്കിൽ ആ സംഭവിക്കാൻ മനുഷ്യനാണ്. മനുഷ്യന് തെറ്റുകുറ്റങ്ങളെല്ലാം സംഭവിക്കാം, മനുഷ്യ സഹജമാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? അത് എല്ലാവരോടും അത് എന്താണോ എന്താണോ ഈ എന്റെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറുന്നതിന് എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കണം, വളരെ വിനയത്തോടും. അത് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? അഭ്യർത്ഥിക്കണം, എല്ലാവരോടും അഭ്യർത്ഥിക്കണം. ഒരു പ്രശ്നത്തിന് ഞാൻ പെട്ടുപോയി, നിങ്ങളെല്ലാവരും സഹകരിക്കണം, എന്നെ ഈ പ്രസന്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അതിനാണ് പ്രായശ്ചിത്തം എന്ന് പറയുന്നത്. പ്രായോ നാമ തപപ്രോക്തം, ചിത്തം നിശ്ചയ ഉച്ചതേ. തപോ നിശ്ചയ സംയുക്തം പ്രായശ്ചിത്തം തതുച്ചതേ. ഒരാൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം അയാൾക്ക് വേണ്ട എന്താണ്? പ്രായ തപസ്. തപസ് എന്ന് വെച്ചാൽ അത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള നിതാന്ത ജാഗ്രതയോടുകൂടിയാണ് മുമ്പോട്ട് പോകുന്നത്. വീണ്ടും അത്തരം സാഹചര്യങ്ങൾ വന്നാൽ വീണ്ടും തന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റ് വരാതിരിക്കാനുള്ള അതിനാണ് തപസ്സെന്ന് പറയുന്നത്, ആ ജാഗ്രത. അയാൾക്ക് അതിനെക്കുറിച്ച് ബോധം വേണം. ഒരിക്കൽ സംഭവിച്ച് ഇനി എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. ലോക മനുഷ്യരുടെ ഇടയിൽ തെറ്റുപറ്റാത്ത മനുഷ്യർ അങ്ങനെ ഒന്നുമില്ല, എല്ലാവർക്കും തെറ്റുപറ്റും. പക്ഷെ പിന്നെ ജാഗ്രതയിൽ മുമ്പോട്ട് പോകാന്നുള്ളതാണ്, അതാണ് തപസ്സെന്ന് പറയും. പ്രായോ നാമ തപപ്രോ ചിത്തം നിശ്ചയ ഉച്ചത്. ചിത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രായചിത്ത രണ്ട് പദങ്ങളാണ്, സ്മൃതികളിലുള്ളതാണ്, മനുസ്മൃതിയിലും മറ്റുള്ളതാണ്. നിശ്ചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം മറ്റുള്ളവർ മുമ്പ് പോയി ആണോ ഇടുകയല്ല, സ്വയം ഒരു നിശ്ചയം എടുക്കുക. ഇത്തരം സാഹചര്യങ്ങളിൽ എന്റെ ഭാഗത്തു നിന്ന് തെറ്റുകൾ സംഭവിക്കില്ല എന്നുള്ള നിശ്ചയം. അപ്പോൾ നിതാന്തമായ ജാഗ്രതയും ഉറച്ച നിശ്ചയവും ആയിട്ടാണ് മുമ്പോട്ട് പോകുക. ഇതിനാണ് പ്രായച്ചിത്തം എന്ന് പറയുന്നത്. അപ്പൊ അതിനാ വ്യക്തി തയ്യാറാവണം. അങ്ങനെ വരാം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തുവരും? അയാൾ അങ്ങനെ ഒരു മനോഭാവത്തോടുകൂടി എല്ലാ ധർമ്മസംഘാംഗങ്ങളെയും സമീപിക്കുകയും ആരായാലും ശരി, നിങ്ങളോ ഞാനോ ആരായാലും. അപ്പോ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തുവരും? എന്താ സംഭവിക്കുന്നത്? എല്ലാവരുടെയും പിന്തുണ കിട്ടും ആ വ്യക്തിക്ക്. രണ്ടു തരത്തിലായാലും കിട്ടുമില്ലേ? ഇപ്പൊ ഒരാളെന്ന് പറയുന്ന ഒരു അബദ്ധം പറ്റി എന്നെ സഹായിക്കണം, രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ എന്തുവരും? ആ സാമാന്യ ബുദ്ധി. അങ്ങനെ അത്രയും മനുഷ്യത്വം ഇല്ലാത്ത ഒരു സന്യാസി ആകത്തില്ല. ഒരു സന്യാസി എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിൽ എന്തായാലും നന്മ കാണും, കുറേയെങ്കിലും നന്മ കാണും. അപ്പോ അയാളതിന് സന്നദ്ധനാണ്. ഒരു പ്രായശ്ചിത്ത മനോഭാവത്തോടുകൂടി അയാള് മറ്റുള്ളവരെ സമീപിക്കുന്നു. ഒരു വീഴ്ചയുടെ ഭാഗത്ത് നിന്ന് വന്നു നിങ്ങളെ സഹായിക്കുക. അപ്പൊ അയാള് നിയമത്തിന്റെ മുമ്പിലെ തെറ്റുകാരനായാലും അയാൾക്കൊരു ധാർമ്മികമായ ബലമുണ്ട്. നിയമത്തിന്റെ മുമ്പിൽ തെറ്റ് തെളിയിക്കപ്പെട്ടാൽ അയാൾ ശിക്ഷയ്ക്ക് അർഹനാണ്. അത് മറ്റൊരു വിഷയമാണ്. നിയമത്തിന് മുമ്പിൽ അങ്ങനെ ദാക്ഷിണ്യം, നിയമത്തിന് മുമ്പിൽ ദാക്ഷിണ്യം വരുന്ന എന്ന് പറയുന്നത് അതും നിയമത്തിന് വിധേയമായിട്ടാണ്. ഇപ്പൊ മാനസികമായ പ്രശ്നമുണ്ട്, ഒരാളൊരാൾ കൊന്നു കഴിഞ്ഞാൽ അയാൾക്ക് ശിക്ഷയിൽ ഇളവ് കിട്ടും, അത് കിട്ടും. പിന്നെ ഒരാളെ മറ്റൊരാള് അന്യായമായി പീഡിപ്പിക്കാൻ ശ്രമിക്കും. അപ്പൊ അയാളുടെ പ്രതികരണത്തിൽ എന്തെങ്കിലും തെറ്റയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഇളവ് കിട്ടും. അങ്ങനെയൊക്കെ നിയമത്തിന്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച്, നിയമത്തിന്റെ വ്യാഖ്യാനം അനുസരിച്ച് അയാൾക്ക് നിയമവ്യവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. മറിച്ച് ധാർമ്മികമായൊരു വശം ഇതിനകത്തുണ്ട്. സന്യാസിയെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അയാൾ ആദ്യം ശ്രമിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാവരുടെയും ധാർമ്മികമായ ബലത്തിനാണ് ശ്രമിക്കുന്നത്. അയാൾ കുറ്റയേറ്റ് പറയും. ബാധ്യത കടവ് കടന്നു കഴിഞ്ഞു. പിന്നെ ധർമ്മസംഘം, ഒരാളൊരു നിയമവ്യവസ്ഥ അനുസരിച്ച് എന്താണ്, ഒരു കുറ്റം തെളിയിക്കപ്പെടുന്ന ഒരാൾ കുറ്റവാളിയാണ്, എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. നിങ്ങളുടെ പേരിൽ ഒരു കൊലപാതക കുറ്റം തന്നെ ആരോപിച്ചാലും ശരി, നിയമവ്യവസ്ഥയിൽ നിങ്ങൾ കുറ്റവാളിയാണെന്ന് വിധിക്കുന്നത് വരെ നിങ്ങൾ എന്താണ് കുറ്റം ചെയ്തവനല്ല. നിങ്ങൾ കേവലം സംശയത്തിന്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നവരാണ്. നിങ്ങളപ്പോ കുറ്റവാളി എന്ന് വിളിക്കാൻ ആർക്കും അവകാശം? വിധിച്ചു കഴിഞ്ഞാൽ, ഇവനാണ് കൊലപാതകം എന്ന് വിധിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ ആ സമയം ആകുന്നുള്ളൂ. നമുക്ക് കുറ്റം ചെയ്ത ആളായിരിക്കും. അപ്പോ അതുവരെ അയാൾക്ക് എന്താണ്, തന്റെ കുറ്റത്തെ തെളിയിക്കുന്നതിന് എല്ലാ അവകാശങ്ങളുമുണ്ട്, എല്ലാ പൗരാവകാശങ്ങളും അയാൾക്കുണ്ട്. അയാൾക്ക് സമൂഹത്തിന് മുമ്പിൽ തന്നെ നിൽക്കാം. അതാണ് ഒരു കുറ്റം ആരോപിതനായി കഴിഞ്ഞാൽ ഉടൻ തന്നെ അയാൾ പോലീസ് കസ്റ്റഡി എടുക്കുന്നു, അയാൾ ജാമ്യത്തിന് അപേക്ഷ കൊടുക്കുന്നു, അയാൾക്ക് ജാമ്യം കിട്ടുന്നു. എന്തുകൊണ്ട്? അയാൾ തെറ്റ് ചെയ്തതൊന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അയാൾക്ക് പുറത്തു വരാം. അവിടെ നിന്ന് അയാളുടെ നിയമസഹായമല്ല അയാൾക്ക് സ്വീകരിക്കാം. അയാൾക്ക് നിരപരാധിത്വം തെളിയിക്കാം. അതുവരെ അയാൾ കുറ്റവാളിയില്ല. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യണം? അയാൾ നേരിടണം പ്രശ്നത്തെ, നേരിടണം. എന്താണ് പ്രശ്നം? അതിന് നേരിടണം. അതാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം. അപ്പോ തെറ്റ് സംഭവിച്ചാൽ പിന്നെ പ്രായച്ചിത്തമില്ല, വേറെ വഴിയില്ല. അതുകൊണ്ട് അയാൾക്കുണ്ടാകുന്ന ഒരു ധാർമ്മികമായ എന്താണ് ഒരു പിൻബലമാണ്. അല്ലാതെ നിയമത്തിന് മുമ്പിൽ അയാൾ തെറ്റുകാർ അല്ലാതാകത്തില്ല. ആ തെറ്റിന് അയാൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പക്ഷെ ധാർമ്മികമായ ഒരു ബലം അയാൾക്ക് ഉണ്ടാകും. ശിവരിയുടെ രീതി എന്ന് പറയുന്നത് ആ എന്താണ് ധർമ്മത്തിന്റെ പിൻബലത്തിലല്ല ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പൊ ആരെങ്കിലും പേരിൽ എന്തെങ്കിലും ഒരു ആരോപണം, പഴയ കാര്യം ഞാൻ പറയുന്നു, ഞാൻ 10-20 വർഷം മുമ്പ് ഉള്ള കാര്യം, ആരും പ്രത്യേകിച്ച് പേരൊന്നും പറയുന്നു. അന്നിപ്പോ ഇവിടെ ഭരിക്കുന്നവർക്ക് ഭരണത്തെ ചോദ്യം ചെയ്യുന്നവരോ അല്ലെങ്കിൽ അവർക്ക് അനിഷ്ടമായിട്ട് ആരെങ്കിലും ഉണ്ട്, അവരുടെ പേരിലൊരു ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ അന്നത്തെ നടപടിയാണ്. ഇന്നും അതാ തുടരുന്നത്, അതിന് മാറ്റം വരും. ചിലപ്പോ ഒരു ആരോപണം വരും, പുറത്തുനിന്ന് തന്നെ വരും. ചിലപ്പോ വേണ്ടി വന്ന എന്ത് ചെയ്യും, ഒരു ആരോപണം ഉണ്ടാക്കും പുറത്തുനിന്ന്. അങ്ങനെ ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരാൾ ഒരു തരത്തിലാണ് നിയന്ത്രണത്തിൽ വരുന്നില്ലെന്ന് വന്നാൽ പുറത്തുനിന്ന് ഒരാൾ ഇത് പറയും, ഒരു ആരോപണം ഇങ്ങോട്ട് വിടാൻ പറയും. ഉടനെ ഒരു ആരോപണം ഇവിടെ വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ബോർഡ് കൊടുക്കും, ഇന്ന പേരിലൊരു ആരോപണം വന്നിരിക്കുകയാണ്, എന്താ ചെയ്യേണ്ടത്, ഗുരുതരമായ ആരോപണം, പണ്ടുകൂടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ ബോർഡ് കൊടുക്കുമ്പോൾ ബോർഡിലുള്ളവർക്കൊന്നും അഭിപ്രായമില്ല, അവർക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. പരിഹാരമാണ് എന്ന് ചോദിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന ആളിനെ പുറത്തുനിന്നൊരാൾ നമുക്കൊരു അന്വേഷണ കമ്മീഷനായിട്ട് വരും. ഉടനെ പുറത്തുനിന്നൊരാളെ ഒരു അന്വേഷണ കമ്മീഷനായിട്ട് വരും. ഇയാൾ പോയി, ചിലപ്പോൾ അവിടേക്കൊന്ന് പോയിട്ട് വരും, പോയില്ലെന്നും പറയും. ഇയാൾ എന്തായാലും ഒരു റിപ്പോർട്ട് എഴുതി കൊണ്ടുവരും, കൊണ്ടുവന്ന് ഇയാളിനെ വായിച്ച് കേൾപ്പിക്കുകയും പറഞ്ഞുവിട്ടാണ് അദ്ദേഹം വേണ്ട ഭേദഗതിയൊക്കെ വരുത്തും. ഈ വ്യക്തിയെ പരമാവധി കുരുക്കത്തക്ക രീതിയിൽ, എന്നിട്ട് എന്ത് ചെയ്യും, ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് കുറച്ചുകൂടെയൊക്കെ നല്ല രീതിയിൽ നല്ല കൈപ്പടയിലൊക്കെ എഴുതി ആവശ്യമുള്ളതൊക്കെ എഴുതി ചേർത്ത് ഈ വ്യക്തിയെ വിളിച്ചത് വായിച്ച് കേൾപ്പിക്കും. ഇത് അയാളുടെ പേരിൽ ഇന്ന അന്വേഷണ കമ്മീഷൻ വന്നിരിക്കുന്നു, ഇത് ബോർഡിൽ വെച്ച് നടപടിയെടുത്ത് നടപടിയെടുക്കണോ അതോ ഒരു മാപ്പ് എഴുതി തരുമോ, എന്താ വേണ്ടത്? അയാൾ പറഞ്ഞ മാപ്പ് എഴുതി തരാം, ഇത് പുറത്തൊന്നും കാണിക്കരുത്. ഇതിനൊക്കെ ഞാൻ ദൃക്സാക്ഷിയാണ്. അപ്പോ എന്ത് ചെയ്യും, ഈ വ്യക്തിയെ കൊണ്ട് തന്നെ മാപ്പെഴുതി വാങ്ങിച്ചെന്ന് വയ്ക്കും. അപ്പൊ ആ ജീവനാന്തം മുഴുവൻ പിന്നെ എന്ത് ചെയ്യും, ഈ മനുഷ്യൻ അനങ്ങത്തില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇയാൾ മടുത്തിട്ട് കളഞ്ഞു പോകും, കളഞ്ഞിട്ട് പോകും. ഇങ്ങനെ ഇവിടെ കാരണം എപ്പോഴും ഒരു ഭീതിയാണ്, എപ്പോഴാണ് ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തെടുക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. ഇങ്ങനെ എത്ര സംഭവങ്ങളൂടെ ഉണ്ടായിട്ടുണ്ട്, എത്ര പേര് ഇങ്ങനെ ഭീതിയിൽ നിർത്തി. അപ്പൊ പിന്നെ ആരും ഒന്നും ചോദ്യം ചെയ്തില്ല. മിക്കവാറും പേരുടെ പേരിലൊക്കെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. ഇതുവരെ മൂന്നാം കട രാഷ്ട്രീയക്കാർ തരികട എന്ന് പറയും. ഇങ്ങനെയൊന്നുമില്ല ശിവേരി ഭരിക്കേണ്ടത്. ഇങ്ങനെ ഭരിച്ച് ഭരിച്ച് ഭരിച്ച് വരുമ്പോഴാണ് അവസാനം ഒരു ഭയങ്കര പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. എല്ലാം കൂടെ മലവെള്ള പാച്ചിൽ പോലെ എല്ലാം കൂടെ പൊട്ടിത്തെറിക്കുന്ന അങ്ങനെയാണ്. അപ്പൊ ഒരുപാട് പേര് അസംതൃപ്തരുണ്ട്. എല്ലാവരുടെ പേരിലും അന്വേഷണ കമ്മീഷൻ നിർത്തിയിട്ടാണ്. ഈ ഒരാളൊഴികെ ബാക്കി മിക്കവാറും എല്ലാവരുടെ പേരിലും ഈ ശൈലിയൊക്കെയാണ് ഇന്നും ചെയ്യുന്നത് ആൾക്കാർ. ഇതിനൊക്കെതിരായി പ്രതിഷേധിച്ചവർ തന്നെ ഇന്നും എന്താണ് ചെയ്യുന്നത്, ആരെങ്കിലും പക്ഷ പേരിൽ എന്തെങ്കിലും ഒരു ആരോപണം ഉണ്ടായി ഉടൻ തന്നെ അന്വേഷണ കമ്മീഷൻ. ഇതിന് തികച്ചും അസംബന്ധമായ കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ തരികട രാഷ്ട്രീയത്തിന്റെ ഇതാണെന്നുള്ള ബോധം പോലും സ്വാമിമാർക്കില്ല. അതല്ല വേണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞ ഇവിടെ എന്ത് വേണം, ഒരു പുതുധാരണ ഉണ്ടാവണം. അപ്പോ ഇതിന് രണ്ടു ഭാഗത്തുനിന്നും മാറ്റം വരണം. എന്താണ് ആരോപണ വിധേയനാകാനും മാറ്റം വരണം, അവനും തയ്യാറാവണം. എന്തിന്? അവന്റെ അഹങ്കാരം കളയാനും, അവനും കുറച്ച് വിനയമൊക്കെ ഉണ്ടാവണം. അവനും അഹങ്കരിക്കാൻ പാടില്ല. എന്താണ് എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ എനിക്ക് എന്താണ് വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്, എന്നെ ആര് വിചാരിച്ചവരും ഒന്നും ചെയ്യത്തില്ല എന്നൊരു ബോധം ഈ ആരോപണ വിധേയനുണ്ടാകുമ്പോൾ ഇനി മറ്റുള്ളവർ ഞങ്ങളൊക്കെ ഇവിടുത്തെ ഭരണാധികാരികളാണെന്നുള്ള ഉണ്ടാകരുത്, പിന്നെ എന്ത് ബോധമാണ് വേണ്ടത്? എന്ത് ബോധമാണ് വേണ്ടത്? അതായാലും വലിയ അപകടമാണ്. എല്ലാവരും സഹോദരന്മാരെന്നുള്ള ബോധം വേണം, അതാണ് ഗുരുവ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായി? ഇവിടെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി, ബോർഡ് മെമ്പർ, മറ്റേ മെമ്പർ ഇതൊക്കെ ഇല്ലാതാണ്. അതൊക്കെ വെറും ടെക്നിക്കലായി മാത്രം, നിയമപരമായി മാത്രം. ബാക്കി എല്ലാവരുടെയും മനസ്സിലെന്ത് വേണം? സാഹോദര്യം വേണം. മനസ്സിലായി? ഇപ്പോ ഇവിടെ ഈ പുതിയ പേരുകളൊക്കെ എനിക്ക് പഴയ പേര് പറയുന്നില്ല. ഇപ്പോഴത്തെ പേരെന്താണ്? യതി. ചുരുക്കി പറയാം, യതി. യതിയുടെ പേരിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ യതിയെ ഒരു സഹോദരനായി കാണണം, യതി മറ്റുള്ളവരെ എന്തായി കാണണം? സഹോദരന്മാരായി കാണണം. മനസ്സിലായി? അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, ഞാൻ വലിയ കൊമ്പനാണ് എന്നെ ഒരുത്തം വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയും എന്നുള്ള മനോഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യത്തില്ല. മറിച്ചുള്ളവരെന്താണ്? ഞങ്ങൾ ഭരിക്കുന്നവരാണ്, ഞങ്ങൾ നിന്ന് ഒതുങ്ങിക്കളയും. ഒരു സഹോദരന് ഒരു പ്രശ്നം വന്ന് നമ്മൾ സാധാരണഗതിയിൽ എന്താ ചെയ്യുന്നത്? ആ പ്രശ്നം എന്തായാലും വളരെ സഹാനുഭൂതിയോടുകൂടി കൈകാര്യം ചെയ്യും. നമ്മൾ ശത്രുവായി കണ്ടിട്ടില്ല, സഹോദരിയുള്ളവരാണെങ്കിൽ അങ്ങനെയാണോ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? അവിടെ വരുന്നത് സഹോദര്യമാണ്, അതിനാണ് സഹാനുഭൂതി വരുന്നത്. പക്ഷെ ഇത് രണ്ടു കൂട്ടർക്കും വേണം. ഏവനെങ്കിലും ഒരുത്തിന് കൊമ്പ് മുളച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. എന്തായി എന്നാ പ്രശ്നമാണ്? അതാണില്ലാത്ത, അതാണ് ഞാൻ പറഞ്ഞു മൊത്തം ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ്. അവിടെ അന്വേഷണ കമ്മീഷനും അത് ഇതൊന്നും അല്ല ആവശ്യം. അവിടെ സാഹോദര്യപരമായി എങ്ങനെ ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാം, അല്ലെങ്കിൽ ഏത് പാതകത്തിലാണ് അയാൾ പെട്ടിരിക്കുന്നത് എങ്ങനെ ചെയ്യും. അവിടെ നമ്മൾ ശിക്ഷാ നടപടികളെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, പിന്നെ എന്തിനെ കുറിച്ചാണ്? എന്തിനെ കുറിച്ചാണ്? തിരുത്തലുകളെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. എങ്ങനെ തിരുത്തിയെടുക്കാൻ പറ്റും? ഈ ശിക്ഷാ നടപടി എന്ന് പറയുന്നത് എവിടെയാണ്? അത് നീതിന്യായ വ്യവസ്ഥയിലാണ്. അത് അവിടെ നടന്നോട്ടെ, അതിനെന്താ കുഴപ്പം? അവിടെ പോട്ടെ, അവിടെ ചെന്നിട്ട് ശിക്ഷാ നടപടി ഉണ്ടെങ്കിൽ അതിന് വിധേയമാണ്. ഇതിന്റെ അകത്ത് എന്താണ് ശിക്ഷാ നടപടി അല്ല വേണ്ടത്? ആ ബോധമില്ല സ്വാമിമാർ എന്തെങ്കിലും ഉണ്ടാകും, തിരുത്തലുകളോ വേണ്ടത്? എന്താണോ വീഴ്ചകൾ സംഭവിക്കുന്നതിനെല്ലാം എന്ത് വേണം? തിരുത്തണം. എല്ലാ ഭാഗത്തും തിരുത്താൻ തയ്യാറാണ്. നമ്മുടെ മനോഭാവം തന്നെ മാറ്റിയെടുത്താലേ ഇത് ശരിയാവും. ശരിയാണോ ഞാൻ പറയുന്നത്? ഒരു പൂർണ്ണ സന്തോഷമുണ്ട്. എങ്ങനെ? അപ്പോ നിങ്ങൾ പറയുന്ന പ്രായയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് തിരിയുക, അടിക്കുക, മത്സരിക്കുക, ഗുസ്തി പിടിക്കുക, വാർത്തയാക്കുക, ഇതൊക്കെയാണോ പ്രായോഗികത? അല്ല, അപ്പൊ പിന്നെ പ്രായോഗിക ഏതാണ്? ഒന്നുകിൽ ഞാൻ പറഞ്ഞ പ്രായോഗികം, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പ്രായോഗികം. അപ്പൊ അതാണോ വേണ്ടത്? അപ്പോ അപ്പൊ പിന്നെ പ്രായോഗികത ഇതേ ഉള്ളൂ. മറ്റത് എന്തായാലും പ്രായോഗികമല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഗ്രൂപ്പ് തിരിയുക, അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുക, അടിക്കുക, പിടിക്കുക, ഇതൊക്കെയാണ് നിങ്ങൾ പ്രായോഗികം എന്ന് പറയണമെങ്കിൽ ഞാൻ പറയുന്ന പ്രായോഗികമല്ല. അല്ല, ഞാൻ പറയുന്നതാണ് പ്രായോഗികം, മറ്റത് വിടേണ്ടി വരും. അപ്പൊ അതല്ല പ്രായോഗികം എന്നാണ് ഞാൻ പറയുന്നത്, ഇതാണ് പ്രായോഗികം എന്നാ പറയുന്നത്. അപ്പൊ പ്രായോഗികം എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മളൊരു കാര്യം പ്രായോഗികം എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പ്രായോഗികമാണോ അല്ലയോ എന്നോ? എങ്ങനെയാ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അതെന്ത് റിസൾട്ട് ഉണ്ടാക്കുന്നു എന്ന് നോക്കിയിട്ടാണ്. മനസ്സിലായോ? പ്രായോഗികം എന്ന് പ്രയോഗക്ഷമം. നിങ്ങളൊരു നല്ല ഒരു കുഴിയെടുത്ത് വളമൊക്കെ വെച്ച് ഒരു കപ്പ നട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് നല്ല കപ്പ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് പ്രായോഗികമാണ്. ഇതിനാണ് പ്രായോഗികം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഗ്രൂപ്പ് തിരിഞ്ഞ് നമ്മളിങ്ങനെ മത്സരിക്കുകയും അടിക്കുകയും ചെയ്തിട്ട് പുറത്ത് വരുന്ന വാർത്ത, ഈ പ്രസ്ഥാനത്തെ നാറ്റിക്കുന്ന വാർത്തയാണെങ്കിൽ ഇതെങ്ങനെ പ്രായോഗികം എന്ന് പറയുന്നത്? എങ്ങനെ അതെങ്ങനെ നിങ്ങൾ പ്രായോഗികം എന്ന് പറയുന്നു? മറിച്ച് എന്താണ് പ്രശ്നങ്ങൾ ഉള്ളത്? സൗഹാർദ്ദപരമായി സഹാനുഭൂതിയോടുകൂടി ചർച്ച ചെയ്യുകയും പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് അതിന്റെ പ്രായോഗികം. എന്തുകൊണ്ട്? അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? ഓരോ വ്യക്തികൾക്കും പ്രസ്ഥാനത്തിനും നല്ലതായിരിക്കും. പിന്നെന്താ? ഇപ്പോ അങ്ങനെ വരുമ്പോഴേ ഇതാ പറയുന്നത്, നമ്മള് ആ സ്വാമിയായിട്ട് ഒരാളങ്ങനെ ചെയ്യുകയാണെങ്കിൽ കർമ്മസംഘത്തിന്റെ മെമ്പറാണ്, ആ സ്വാമി വിളിച്ച് ചോദിക്കണം, നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു? നമ്മളെ എപ്പോഴും നമ്മള് നമ്മുടെ യതി പറയുന്നത് ശരിയാ, നമ്മൾ പ്രശ്നം ഉണ്ടായിട്ടല്ല ചിന്തിക്കേണ്ടത്, അല്ലാതിരിക്കുമ്പോൾ, പ്രശ്നങ്ങളില്ലാതിരിക്കുമ്പോൾ. അല്ല, അതൊക്കെ നമ്മൾ അതല്ലേ പറയുന്നത്, നമ്മളെപ്പോഴും എന്തും വിപരീതമായും അനുകൂലമായും ഒക്കെ പ്രതീക്ഷിച്ച് തന്നെ ജീവിക്കണം. അപ്പൊ നമുക്കെന്നും കൂട്ടായ്മകളും ചർച്ചകളും ആശയ കൈമാറ്റങ്ങളും ഒക്കെ എപ്പോഴും വേണം, എല്ലാവരും ചേർന്നുള്ള. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി കണ്ട് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ സംഭവിച്ചു പോയിട്ട് പിന്നെ ഒരാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അത് മുമ്പ് തുടർന്നു വരുന്ന ചില പശീലകൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ പരിഹാരം. ഇങ്ങനെയൊക്കെയുള്ള രീതികളിൽ മറ്റുള്ളവരെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്താണ്, ആദ്യം നമ്മൾ മനസ്സിലാക്കണം, നമുക്കൊരാളെ ശിക്ഷിക്കാനുള്ള അവകാശമില്ല, ഒരു കാര്യത്തിൽ. പക്ഷെ നമുക്കൊരാളെ കറക്റ്റ് ചെയ്യാം, അതാണ് മനസ്സിലാക്കുക. അയാളുടെ പേരിൽ എന്തും നടപടി എടുക്കുമെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, അയാളെ എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അല്ല, അത് പിന്നീട് ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ജീവിതകാലം മുഴുവൻ അയാൾ ചെയ്യാ അത് ചെയ്തുകൊണ്ടിരിക്കണോ അതോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണോ? അല്ല, അത് നമ്മൾ ചിന്തിക്കണം, അത് വീണ്ടും അതൊക്കെ ആവർത്തിച്ചുകൊണ്ടിരിക്കാതിരിക്കണം. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? അത് ആവർത്തിക്കാതിരിക്കാൻ നോക്കുക, ആ വ്യക്തിയെ കറക്റ്റ് ചെയ്യുക. അതെല്ലാവരും കൂടെ ചേർന്ന് ഗുരു പറഞ്ഞിരിക്കുന്ന എന്താണ്, സന്യാസിമാര് സംഘം ഭജി, സംഘത്തിൽ ഒരുമിച്ചിരിക്കണമെന്നാണ്. ഒരുമിച്ചിരിക്കണമെന്ന് പറഞ്ഞതിന്റെ പ്രധാനമായ ഉദ്ദേശം എന്ന് വെച്ചാൽ പരസ്പരം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരുമിച്ചിരിക്കാൻ പറഞ്ഞത്. സംഘമായിരിക്കണമെന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരാൾക്കൊരു പെശക് വന്നാൽ എന്താണ്, അയാളെ വധിക്കുകയല്ല, മറിച്ച് എന്താണ്, അയാളെ തിരുത്തുക. ഇതിന് വേണ്ടിയിട്ടാണ് ഒരുമിച്ചിരിക്കണമെന്ന് പറഞ്ഞത്. അതിന് എല്ലാവരും ക്ഷമയോടുകൂടി പരിശ്രമിക്കണം. എല്ലാവരും ഒരാളെ തെറ്റുകാരനാണ് ഞാൻ ശരിയാണെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, എല്ലാവരിലും തെറ്റും വരും ശരിയും വരും. അപ്പൊ പരസ്പരം അത് കറക്റ്റ് ചെയ്യുക, അങ്ങനെ പോവുക എന്നുള്ളതല്ലാതെ നിങ്ങള് എന്താണ് ഓരോരുത്തരും ന്യായാധിപന്മാരായി കഴിയും, എന്നുവെച്ചാൽ ശിക്ഷ വിധിക്കുന്നവരാകുകയും മറ്റുള്ളവരൊക്കെ ശിക്ഷിക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ശരിയാവും. ഓരോരുത്തരും എന്ത് ചെയ്യണം, മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യുന്നതിന് സഹായിക്കും ആ നിലപാടുകളാണ്. അത് അയാൾക്കും ആ ബോധം വേണം. ഇവിടെ ഇപ്പൊ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഈ കാവ്യം കൊടുത്ത് ഇങ്ങനെയൊക്കെ പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറെ ഭക്തന്മാരുണ്ട്, അവരൊന്ന് അടുത്തു കൂടുകയും അവർ കുറച്ച് ദക്ഷിണയൊക്കെ തരികയും കുറച്ച് കാശ് കൈ വരികയും പിന്നെ ശിവേരിയല്ലേ കുറെ രാഷ്ട്രീയക്കാർക്ക് ഇങ്ങോട്ട് വരികയും അവരുമായിട്ടൊക്കെ പരിചയമാകുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അപ്പൊ നമ്മൾക്ക് എന്തോ പ്രത്യേകമായ കഴിവുകളും സിദ്ധികളും ഒക്കെ ഉണ്ട്, എങ്ങനെയായാലും നമുക്ക് അത് ചെയ്യാതിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ചില അഹംഭാവങ്ങൾ വരുമ്പോഴാണ് ഒരാൾക്ക് സ്വയം കറക്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നത്. അതാണ് മുമ്പ് സംഭവിച്ചത് തന്നെയാണ്. ഭരണതലത്തിലൊക്കെ വലിയ സ്വാധീനം വരുമ്പോഴത്തേക്ക് ഇവിടെ എന്തും ചെയ്യാവുന്ന ഒരു നിലപാട് കൂടെ നിൽക്കാൻ ഒരുപാട് ആൾക്കാരെ കിട്ടും. രാഷ്ട്രീയക്കാർ ഭരണാധികാരികളൊക്കെ കൂടെ നിൽക്കും. അപ്പൊ എന്തുവന്നാലും രക്ഷപ്പെടാവുന്നൊരു തോന്നൽ ഇതൊക്കെ വരും. അപ്പോ അത് പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് എന്താണ് അല്ലെങ്കിൽ പിന്നെ ഇത് എന്നും ഇങ്ങനെ ഓരോരോ വിഷയം ഉണ്ടാകുകയും സമൂഹത്തിലെപ്പോഴും ഒരു അവഹേളനത്തിന് പാത്രമാകുകയും ചെയ്യുക ഒരു പ്രസ്ഥാനം. അതിങ്ങനെ പോകത്തുള്ളൂ. ഞാനും നിരന്തരം പറയുന്ന ഇത് തന്നെയാണ്. അത് അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. നമ്മുടെ എന്താണ് സഹോദര്യമെന്ന് പറയുന്ന ഒരു ഇത് ഇവിടെ ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരും പറയുന്ന എന്താണ് എനിക്കുണ്ട് അവനില്ല എന്നാ പറയുന്നത്. ഇതാ പറയുന്നത് എനിക്ക് ഞാൻ പെർഫെക്റ്റാണ് എനിക്ക് എല്ലാ ഗുണങ്ങളും ഉണ്ട് പക്ഷെ അവനില്ല. ഇതെവിടെയാണ് പ്രശ്നം? എനിക്കില്ല അവൻ ഉണ്ടെന്ന് കാണുന്നെങ്കിൽ എന്റെ അടുത്ത് അത് എനിക്കും ഇല്ലെന്നാണ്. എനിക്കുണ്ടെങ്കിൽ അവനും കാണും. സംശയം അല്ല, ഒരിക്കലും ഒന്ന് അയാൾ സ്വയം തെറ്റിത്തിരുത്താനുണ്ടെങ്കിൽ അയാൾക്ക് ഈ പറഞ്ഞതുപോലെ ധാർമ്മികമായൊരു പിന്തുണ അയാൾക്കുണ്ടാവും. ആരുടെ? മറ്റുള്ളവരുടെ ധാർമ്മികമായൊരു പിന്തുണ തീർച്ചയായും ഉണ്ടാവും. അയാള് ഈഗോ എല്ലാം കളഞ്ഞിട്ട് അയാൾ പറയുന്നു എനിക്ക് തെറ്റുപറ്റി, നിങ്ങള് ഇനി ഞാനത് ആവർത്തിക്കത്തില്ല, തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ പോരാ. അങ്ങനെ ഒരു മനോഭാവം അയാളിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരുടെയും സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പക്ഷേ ഈ നീതിന്യായം എന്ന് പറയുമ്പോൾ അത് അതിന്റെ വഴിക്ക് പോകും. അതിന് ഇവിടെ ആർക്കും ഇടപെടാൻ പറ്റില്ല. അപ്പൊ അയാള് എന്ത് ചെയ്യുക? വിചാരണയെ നേരിടുക. അയാളുടെ പേരില് ആരോപണം ഒരുങ്ങി വരുന്നു. അടുത്ത് പിന്നെ എന്ത് ചെയ്യുന്നു? അയാളുടെ പേരിൽ കേസ് വരുന്നു. കേസ് വന്നു കഴിഞ്ഞാൽ അയാളുടെ നിയമ നടപടിക്ക് വിധേയനാകും. എന്താണോ അയാളുടെ നിരപരാധിത്വം അയാൾ അവിടെ തെളിയിക്കും. അവിടെ നീതിന്യായമാണ്, ധർമ്മമല്ല. അവിടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് അനുസരിച്ചാണ് പിന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സത്യമോ അസത്യമോ അല്ല, ധർമ്മമല്ല, നീതിന്യായം വേറെയാണ്. അവിടെ എന്ത് ചെയ്യും? ചെല്ലുമ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇയാൾ കുറ്റക്കാരനാണോ അതോ ഇയാൾ നിരപരാധിയാണോ എന്ന് അവിടെ തീരുമാനിക്കും. അങ്ങനെ അയാൾ പോകുമ്പോൾ അയാൾക്ക് ധാർമ്മികമായ ഒരു പിന്തുണ മറ്റുള്ളവരിൽ നിന്ന് കിട്ടും. അതാണ് അവരെ പിന്നെ തെറ്റോ ശരിയോ എന്നറിയാൻ പറ്റില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നേരെ വളരെ ഗുരുതരമായ ആരോപണം ഉണ്ടായി. ഇപ്പൊ ഇരിക്കുന്ന പ്രധാനമന്ത്രി അപ്പോ ഒരു കൂട്ടർ പറഞ്ഞു ഒരുപാട് പേരെ കൊന്നതിന് ഈ മനുഷ്യ ഉത്തരവാദി, വേറെ കൂട്ടർ പറഞ്ഞു എല്ലാം നിരപരാധികളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പിന്നെ അത് നമ്മുടെ രാജ്യത്തെ വ്യവസ്ഥ അനുസരിച്ച് അത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് വിട്ടുകൊടുക്കുകയല്ല, വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. രണ്ടു കൂട്ടർക്കും, അനുകൂലിക്കുന്നവർക്കും ഇത് എതിർക്കുന്നവർക്കും. അപ്പൊ നീതിന്യായ വ്യവസ്ഥ ചെല്ലുമ്പോഴത്തേക്ക് എന്താണ്? അവിടെ പിന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് തീരുമാനിക്കുക ശരിയാണോ തെറ്റാണോ, സത്യമാണോ അസത്യമാണോ, ധർമ്മമാണോ അധർമ്മമാണോ എന്നല്ല, ന്യായമാണോ അന്യായമാണോ എന്നാണ്. അവസാനം നീതിന്യായ കോടതി പറയുന്നു എന്താണോ അതിൽ അന്യായമായി ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അതാണ് രാജ്യത്തെ നിയമം, അതാണ് അതിന്റെ പിന്നിൽ എന്തൊക്കെ പ്രവർത്തിച്ചാൽ. അതിന് ധാർമ്മിക ദൈവമായിട്ടോ അല്ലെങ്കിൽ സത്യവുമായിട്ടോ ഒന്നും നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റില്ല. നീതിന്യായം എന്ന് പറയുന്നു, അതാണ് അതിന്റെ എന്താണ് അവസാന വാക്ക്. അപ്പോൾ അയാൾ ആ വ്യക്തിയെ കുറ്റവിമുക്തനാക്കപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അത് നീതിന്യായമാണത് ചെയ്തത്, വേറെ ആർക്കും പിന്നെ അതിനകത്തൊന്നും ഇടപെടാൻ പറ്റില്ല. അത് കുറ്റവിമുക്തനാക്കുക എന്ന് പറയുന്നത് അയാളുടെ ഉത്തരവാദിത്വമാണ്. ഒരേ ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വമാണ് എന്ത് തന്നെ കുറ്റവിമുക്തനാക്കുക എന്ന് പറയും. അത് അയാളുടെ ബാധ്യതയാണ്. ആരുടെ പേരിലാണോ ആരോപണം വരുന്നത് അയാളുടെ ബാധ്യതയാണ് എന്ത് ഞാൻ നിരപരാധി എന്ന് തെളിയിക്കും. വേറെ ആർക്കും അതിന്റെ ആവശ്യമുണ്ടല്ലോ. മറ്റൊരാൾക്ക് അതിന്റെ ബാധ്യത വരുന്നില്ലല്ലോ. പിന്നെ ഉദ്ദേശിക്കുന്നത് എന്താണ്? പിന്നെ മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളാണെങ്കിൽ അത് ആ വ്യക്തിയുടെ നിലപാടനുസരിച്ചിരിക്കും. ആ വ്യക്തി എന്ത് ചെയ്യണം മറ്റുള്ളവരുടെ മുമ്പിൽ? ആ വ്യക്തി എന്ത് നിലപാടാണ് എടുക്കുന്നത് അതനുസരിച്ച് മറ്റുള്ളവരെ സപ്പോർട്ട് കിട്ടും കിട്ടാതിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നിലപാടാണ്, രണ്ടും പറയാം. ഞാൻ നിരപരാധിയാണ്, നിങ്ങൾ എന്നെ സഹായിക്കണം. അല്ലെങ്കിൽ പറയാം എന്താണ്, എന്നെല്ലാം ഒരു വീഴ്ച വന്ന് നിങ്ങൾ എന്നെ സഹായിക്കണം. രണ്ടു തരത്തിലും സമീപിക്കും. എന്തായാലും രണ്ടായാലും എന്ത് ചെയ്യണം? അയാള് തലക്കനുമില്ലാതെ മറ്റുള്ളവരെ അടുത്ത് ചെല്ലണം. ആണോ? ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് ചെല്ലാം, ഞാൻ തെറ്റുകാരനാണെന്ന് പറഞ്ഞ് ചെല്ലാം. രണ്ടായാലും മറ്റുള്ളവർ അവിടെയാണ് അയാളുടെ ധാർമ്മികത എന്ന് പറയുന്ന ആ ഭാഗത്താണ്. മറ്റത് എന്താണ്? ന്യായമാണ്, നീതിന്യായമാണ്. അപ്പൊ മറ്റുള്ളവരെന്ത് നിലപാട് സ്വീകരിക്കുന്ന വെച്ചാൽ അത് പ്രധാനമായിട്ടും കുറ്റാരോപിതനായ വ്യക്തിയുടെ നില അനുസരിച്ചിട്ടാണ്. അയാൾ തല കുനിക്കണം രണ്ടിനു വേണ്ടിയായാലും. അതെന്തായാലും ഒരു ആരോപണം വന്നു പോയിരുന്നു. അപ്പൊ ബാധ്യത ആരുടെയാണ്? അതിൽ നിന്ന് തലയുരേണ്ട ബാധ്യത ആരുടെയാണ്? ആ വ്യക്തിയുടെയാണ്. അപ്പൊ അയാൾ അതിനനുസരിച്ച് നാളെ ഇത് ഏതൊരു വ്യക്തിക്ക് ഇത് വരും. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് അയാൾ അങ്ങനെ നിൽക്കണം. അപ്പൊ നീതിന്യായം അതിന്റെ വഴിക്ക് പോവും, ധർമ്മം സത്യം അതൊക്കെ മറ്റൊരു വഴിക്ക് സഞ്ചരിക്കും. ഇത് രണ്ടും ഒരിക്കലും ഒരുമിച്ച് വരാറില്ല. അതുകൊണ്ട് മറ്റുള്ളവരെന്ത് നിലപാടെടുക്കുക എന്ന് പറയുന്നത് ഒന്ന് അവരുടെ വിവേചനം അനുസരിച്ചെടുക്കാം, മറ്റൊന്ന് ഈ ആരോപിതനായ വ്യക്തിയുടെ നിലപാട് അതുമാണ്. അതും പ്രധാനമാണ്, രണ്ടും പ്രധാനമാണ്. അപ്പൊ ഇത് എന്ത് വേണം? നിങ്ങളൊരു പ്രശ്നം വരുമ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. എല്ലാവരും പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊരിക്കലും ചർച്ച ചെയ്യുന്നില്ല അവിടെ. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ആൾക്കാർ ചിന്തിക്കുന്നത് എന്താണ്? രാഷ്ട്രീയ മോഡലിലാണ് എല്ലാം ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. രാഷ്ട്രീയക്കാരുടെ നിലപാട്, അന്വേഷണ കമ്മീഷൻ അത് ഇത്, പിന്നെ എന്താണ് റിപ്പോർട്ടുണ്ടാക്കുക, അതുകൊണ്ട് പോകും, പിന്നെ അവിടെ ഭരണം അധികാരം അതിനു വേണ്ടിയിട്ടുണ്ടാകും. ഇത് കുറച്ച് മുമ്പ് ഇവിടെ ഏർപ്പെടുത്തിയ ഒരു ഏർപ്പാടാണ്, ഇങ്ങനെ ഒരു നടപടി. രാഷ്ട്രീയക്കാരെ കോപ്പി അടിച്ചാണ്, അതാണ് ഇത് ഇത്രയും അടപ്പതിച്ചു പോയത്. അതുകൊണ്ടത് ഞാൻ പറയുന്നത് മൊത്തം മാറണം എന്ന് പറയുന്നതാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇപ്പം നടക്കുന്നതിലേ പ്രായോഗികതയുള്ളൂ, മാറുന്നതിലൊന്നും പ്രായോഗികത ഇല്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കണമെങ്കിൽ ഈ പ്രസ്ഥാനം മുമ്പോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. അത് പ്രസ്ഥാനത്തിന് വരും, വ്യക്തികൾക്കും വരും. ഇപ്പോഴത്തെ ഈ സമീപനങ്ങളൊന്നും ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് പ്രായോഗികമാക്കിയാൽ നന്നായിരിക്കും. അല്ല, നിങ്ങളിപ്പോ പ്രായോഗികമായി എന്താണ് കൊണ്ടു കിടക്കുന്നത് അതേ പ്രായോഗികമാകും എന്നാണ് നിങ്ങൾ വിചാരിക്കണമെങ്കിൽ അങ്ങനെയും പോകാം. പൊട്ടി പറഞ്ഞതുപോലും ശരിയാണ്, സാറ് പറയുന്നതും ശരിയാണ്, രണ്ടു രീതിയിലും പോകാം. പിന്നെ ഒരാൾ ബോധപൂർവം. അപ്പോ ഈ ധാർമ്മികത എന്ന് പറയുന്നത് ഒരാളുടെ ആ ഒരു എന്താണ് ഒരു ബോധവാന് ഒരു വലിയ ഇതുണ്ട്. നിങ്ങൾ ധർമ്മസംഘത്തിന്റെ അംഗം ആയിരുന്നുകൊണ്ട് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ ഒരു പിശക് സംഭവിച്ചു കഴിഞ്ഞു, എന്താ നിങ്ങൾ സ്വയം ചെയ്യേണ്ടത്? ആദ്യം പ്രഥമമായി ചെയ്യേണ്ട കാര്യം എന്താണ്? എന്തായി ധർമ്മസംഘത്തിൽ നിന്ന് സ്വയം പുറത്തു പോകുക. നിങ്ങളേത് സ്ഥാനത്തിലിരുന്ന ആളായാലും ശരി, ഒരു ഗുരുതരമായ ഒരു പ്രശ്നം നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കുന്നതുവരെ നിങ്ങൾ പുറത്തു പോകും. ഈ എന്താണ് സന്യാസത്തിൽ നിന്ന് പുറത്തു പോകാനോ ആശ്രമത്തിൽ നിന്ന് പുറത്തു പോകാനോ അല്ല ഞാൻ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. എന്താണ് ഗുരുതരമായ ആരോപണം? അല്ല, ഈ അതിന്റെ വ്യത്യാസമുണ്ട്. ഗുരുതരമായ ആരോപണം എന്ന് പറയുമ്പോൾ തെളിവ് സഹിതം വരേണ്ടത്, മനസ്സിലായോ? തെളിവില്ലാതെ ഒരാൾക്ക് ആരോപണം ഉന്നയിക്കാം. ഇപ്പൊ ഒരാൾ പറയുന്നുണ്ട് നിങ്ങളോട് പൈസ അടിച്ചുകൊണ്ട് പോകും എന്ന് പറഞ്ഞാൽ ആരോപണം പിന്നെ ഉന്നയിച്ചു കഴിഞ്ഞാൽ തെളിവ് ഉണ്ടാവും. നിങ്ങളൊരു തെളിവ് ഹാജരാക്കി അത് ഗുരുതരമാണ്, അല്ലെങ്കിൽ ഗുരുതരമല്ല. ആർക്കും ആരോ പേരിലും ആരോപണം ഉന്നയിക്കും. രാഷ്ട്രീയക്കാർ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്, വെറുതെ അങ്ങ് പറയും. തെളിവ് ഹാജരാകും. തെളിവ് ഹാജരാക്കി കഴിഞ്ഞാൽ മനസ്സിലാവുകയാണ്. അപ്പോ അങ്ങനെ തെളിവ് വന്നു കഴിഞ്ഞാൽ അതിന് ചെയ്യേണ്ടത് എന്താണ്? തെളിവുകൾ ഉന്നയിക്കുകയാണെങ്കിൽ വിഷയം ഗുരുതരമാണ് അല്ലെങ്കിൽ ഗുരുതരമല്ല, അപ്പൊ അയാൾ സ്വയം പുറത്തു പോവുക. പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അത് എവിടെയെങ്കിലും സന്യാസിയായിട്ട് തന്നെ താമസിക്കട്ടെ. പക്ഷെ പറയാൻ കഴിയുന്ന എന്താണ്, അയാൾ ധർമ്മസംഘത്തിന്റെ അംഗമല്ല, ധർമ്മസംഘമായിട്ട് അയാൾക്ക് ബന്ധമില്ല. അയാൾ എവിടെയെങ്കിലും താമസിക്കുന്നു, അയാള് പിന്നെ ഭക്ഷണം കഴിക്കുന്നു, ആശ്രമത്തിൽ കഴിയുന്നു, മറ്റ് ഉത്തരവാദിത്വങ്ങളൊന്നും ഇല്ലാതിരിക്കുക, അത് പ്രശ്നമില്ല. കാരണം ഒരാൾ സന്യാസിയായി, അയാൾക്കൊരു ഒരു തെറ്റ് പറ്റി എന്ന് വിചാരിച്ച് അയാൾക്ക് നീ സന്യാസം കളഞ്ഞിട്ട് പോകണം? വേണ്ട, അതിന്റെ ആവശ്യം. അയാൾക്ക് ജീവിക്കണ്ടേ, ജീവിക്കണം, അയാൾക്ക് സംരക്ഷണം വേണ്ടേ, വേണം. അതെല്ലാം ധർമ്മസംഘം തന്നെ കൊടുക്കും. അതെന്താണ് അയാളുടെ ഒരു അവകാശം എന്നുള്ള നിലയ്ക്ക് അതെല്ലാം കൊടുക്കും. അതുകൊണ്ടാണ് ഇപ്പൊ കുറ്റം ചെയ്ത ഒരുത്തിനെ പിടിച്ച് ഏലി കൊണ്ടിട്ട് എന്തായാലും അവന് ഇറച്ചിയും മുട്ടയും ഒക്കെ കൊടുക്കുക, ഫിഷ് കറിയും ഒക്കെ കൊടുക്കുകയാണ്, അവന് ഭക്ഷണവും കൊടുക്കുകയാണ്. എന്തുകൊണ്ട്? അവന്റെ മനുഷ്യാവകാശങ്ങളില്ലാതാകുന്നു. അപ്പോൾ ഒരാൾ തെറ്റ് ചെയ്യുമെന്ന് വിചാരിച്ച് അയാളെ എന്താണ് ബഹിഷ്കരിക്കുക എന്നുള്ളതല്ല, പക്ഷെ അയാളുടെ സ്വയം ഒരു ഉത്തരവാദിത്വമുണ്ട്. അയാള് എല്ലാത്തിൽ നിന്നും മാറിക്കുക. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? അയാളുടെ തെറ്റ് അയാളെ നീക്കും, പ്രസ്ഥാനത്തിൽ വരത്തില്ല. പ്രസ്ഥാനത്തിൽ അതിന്റെ ബാധ്യത വരത്തില്ല. ആ വ്യക്തിയിൽ നിന്നോട്ടെ, അയാൾ പ്രസ്ഥാനത്തിന് പുറത്താണ്. പക്ഷെ അയാളുടെ ഒരു സന്യാസി എന്നുള്ള ആളാക്കി അയാൾക്ക് ജീവിക്കണം, അതിനുള്ള അവകാശമുണ്ട്, അതിനുള്ള സംരക്ഷണം അയാൾക്ക് കൊടുക്കണം. മനസ്സിലായോ? അതിനൊരു ധാർമ്മികതയും ഒരു ന്യായവുമാണ്. അങ്ങനെ ചെയ്യേണ്ടത്. ഇപ്പൊ ശിവഗിരിയിലാണെങ്കിൽ ശിവഗിരിയിൽ എന്താണ് കാട്ടിലൊക്കെ ആശ്രമങ്ങളുണ്ട്, അവിടെ എവിടെയും കൊണ്ട് താമസിപ്പിച്ചാണ്, അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് സ്വസ്ഥമായിരുന്നു. ആളൊന്നും അധികം ചെല്ലാത്ത സ്ഥലങ്ങളുണ്ട്. പിന്നെ അയാളുടെ എന്താണ് സ്വയം നിരപരാധിയും തെളിയിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് തിരിച്ചു വരാം, ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ അയാൾ അപ്പോഴാണ് അയാൾ യഥാർത്ഥ സ്വാമിയാവും. കാട്ടിലൊക്കെ ഇരുന്ന് ധ്യാനമൊക്കെ നടത്തി ജപമൊക്കെ നടത്തി അത് ചിലപ്പോൾ നല്ല സ്വാമിയാവും. ശരിക്കും ചിലപ്പോൾ മാറുന്ന അവിടെ ഇരിക്കും. പണ്ടൊരു എന്താണ് ഒരു കള്ളനെ രാജാവിന്റെ പോലീസ് കിങ്കരന്മാർ ഓടിച്ചോണ്ട് പോയി. ഇയാളിങ്ങനെ ഓടി ഓടി ഓടി ഓടി ഓടി പോവുകയാണ്. എങ്ങനെ രക്ഷപ്പെടാം? ദിവസങ്ങൾ ഓടുകയാണ്. പുറകെ എവിടെയെങ്കിലും വെച്ചാൽ രക്ഷപ്പെടാം. അങ്ങനെ ഒരു ഒരു സ്ഥലത്ത് ഒരു ആൽത്തറ, ഒരു ജംഗ്ഷൻ, ആൽത്തറയിൽ കുറെ സന്യാസിമാരിരിക്കും. അപ്പൊ ഇവരിങ്ങനെ കണ്ണൊക്കെ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇയാൾക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നി. ഇയാൾ നോക്കിയപ്പോൾ അവിടെ കുറെ പഴയ തുണി ഉണക്കാനിട്ടിരുന്നു സ്വാമിമാരെ കുളിച്ചിട്ട്. ഇയാൾ അതിൽ നിന്ന് രണ്ടു നിന്ന് തുണിയെടുത്ത് എന്ത് ചെയ്തത്, മോഷണമാണ് ഇയാളുടെ തൊഴിൽ. അപ്പൊ തുണി അയാൾ മോഷ്ടിച്ചു, മോഷിച്ച് അയാൾക്ക് തലയിച്ചെത്തി അതിന്റെ ഇടയിൽ കയറിയിരുന്നു. അപ്പൊ രാജേന്ദ്രന്മാരും അവിടെയൊക്കെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് മറ്റൊരാരെ ശ്രദ്ധിച്ചു, ഇയാൾ സ്വാമിയാണ്, അതിന്റെ ഇടയ്ക്കിരിക്കുന്നു. അപ്പോ അന്നത്തെ കാലത്താണ് സ്വാമിമാർക്ക് വിലയുള്ള കാലമാണ് ഇന്നത്തെ പോലെ തന്നെ. അപ്പൊ എന്ത് ചെയ്തു, അയാൾ അവിടെ ഇരുന്ന് അവനെ കളഞ്ഞിട്ട് പോയി, പിന്നെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. ഇയാൾ അവിടെ തന്നെ ഇരുന്നു ഈ സ്വാമിമാരുടെ ഇടയിൽ. ഇയാളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കൊള്ളാം, അവിടെ ആൾക്കാർ വരുന്നു, ദക്ഷിണ കൊടുക്കുന്നു, ഭക്ഷണമൊക്കെ കൊടുക്കുന്നു, എല്ലാവർക്കും വലിയ ബഹുമാനം, ദീപാരാധന നടത്തുന്നു. അപ്പൊ ഇയാൾ ഞാനിനി എന്തിനാ മോഷ്ടിക്കാൻ നടക്കുന്നു, ഇത്രയൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ, ഇത്രയും സൗകര്യം വെറുതെ ഇരിക്കുമ്പോൾ കിട്ടുമ്പോൾ ഞാനെന്തിനാ ഇത്രയും ഞാൻ മണ്ടത്തെ കൊണ്ട് കാണിച്ചിരുന്നു. അയാൾ അവിടെ തന്നെ ഇരുന്നു മറ്റുള്ളവർ ചോദിച്ചു എന്താ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു, അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ അയാൾ അവിടെ ഇരുന്ന് ജപിക്കാനും ധ്യാനിക്കാനും ഒക്കെ തുടങ്ങി, മറ്റേ പരിപാടിയെല്ലാം നിർത്തി. അപ്പോ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ അയാൾ എന്തായി, ഒരു യഥാർത്ഥ സന്യാസിയായി മാറും. അതുപോലെ ഇങ്ങനെയുള്ള സ്വാമി ഏതെങ്കിലും ഒരു ഏകാന്ത സ്ഥലത്തുകൊണ്ടിരുന്ന അയാൾ ഒരു നല്ല സ്വാമിയായി മാറും, നല്ലതാണ്. പിന്നെ അയാൾ പറയും എനിക്ക് മെമ്പർഷിപ്പ് ഒന്നും വേണ്ട, എനിക്ക് ഇങ്ങനെ ഇരുന്നാ ഇതാണ് നല്ലത്. അങ്ങനെ പറയുന്ന ഒരവസ്ഥയിലേക്ക് ഒരു സന്യാസമല്ലേ വരുന്നത്, ഇതിനെയൊക്കെ കാണും അല്ലേ. എന്താ ശിവജിയുടെ സ്വത്തും പണമൊന്നും അല്ല ആണോ? അപ്പൊ അങ്ങനെ ഒരു ഗുണവും ഉണ്ടാവും. ഇന്ന് രാവിലെ ഒരാൾ എന്നോട് ഇതിനെ കുറിച്ച് ചോദിച്ചോണ്ടാ ഞാൻ ഇത്രയും പറയാം, വെറുതെ ഉണ്ടാക്കി പറഞ്ഞാൽ. ഇങ്ങനെ ഒരു വിഷയമായിട്ട് രാവിലെ എന്റെ അടുത്ത് ഒരാളുണ്ട്, എന്താ സ്വാമി പറയാതിരിക്കുന്നത് ശരിയല്ലോ, നമ്മളിതൊന്നും ചർച്ച ചെയ്യാതിരിക്കുകയും ഗ്രൂപ്പ് ചർച്ച ചെയ്യുന്നതാണ് ഈ പ്രശ്നങ്ങൾ വഷളാകുന്നത്. ഇതൊക്കെ ചർച്ച ചെയ്യണം ഗ്രൂപ്പായിട്ടല്ല, എല്ലാവരും കൂടെ ഒരുമിച്ച് സ്വാമിമാരെല്ലാം വിളിച്ചുകൂടെ ഇരിക്കണം, എന്നിട്ട് ചർച്ച ചെയ്യണം. യതി സ്വാമിയുടെ അഭിപ്രായം അവിടെ പറയണം. നിനക്കൊരു പരിഹാരം വേണ്ടേ? അതൊക്കെ ഒന്ന് ശരിയാവണ്ടേ? നേരെയാവണ്ടേ? ശരി, വേദാന്തം നമുക്ക് അടുത്ത് ചർച്ച ചെയ്യാം, ഇങ്ങനെ ആയിക്കോട്ടെ.